ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മനസ്സിലാക്കുക. ഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ മനസ്സിലാക്കുക. ധാരണം എന്ന് പറഞ്ഞാൽ അതിനെ ഓർക്കുക. പറഞ്ഞ ഭാഷ ഏതായാലും ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ധരിക്കുക മനസ്സിൽ, ധാരണം എന്ന് വെച്ചാൽ അതിനെ ഓർമ്മിക്കുക, ഊഹം എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ അനുമാനിക്കുക, അപ്പോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതിനെ തള്ളിക്കളയുക. അഭിനിവേശം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുക. അഭിനിവേശത്തിന് മുമ്പൊന്നുണ്ട് അഭിജ്ഞ, അഭിജ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇതാണ് മൊബൈൽ കളി, ഇപ്പോഴാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്ത് ടൈപ്പ് ചെയ്യാൻ? അതങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും, നടക്കുന്നതായിരുന്നു. അഭിജ്ഞ അഭിനിവേശം, അഭിനിവേശം എന്ന് വെച്ചാൽ അത് തന്നെ അർത്ഥത്തിൽ ചെയ്യാം. അഭിനിവേശം എന്ന് വെച്ചാൽ പ്രവൃത്തി, പ്രവൃത്തി അതിനെ പ്രവൃത്തിയിലാക്കുക. അത് ഒന്നുമല്ല അഭിനിവേശം എന്ന് അർത്ഥത്തെറിയുക എന്നൊക്കെ പറയുന്ന പ്രവൃത്തി. എന്തോ ഒന്നെന്ന് പറഞ്ഞത് പ്രവൃത്തി എല്ലായിടത്തും, അതായത് ഈ പറയുന്ന നമ്മൾ എല്ലാ ചിന്തകളും ഈ രീതിയില പോകുന്നു. ഏത് ദർശനമായാലും ഏത് ചിന്തകളായാലും നമ്മുടെ ദർശനങ്ങളെല്ലാം ഈ രീതിയിലാവും. ഞാൻ ഈ പറയുന്നത് കേട്ടോണ്ടിരിക്കുക, ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇത് റോബോട്ടാണ് നടക്കുന്നത്, റോബോട്ടാണെങ്കിൽ ചിലപ്പം നടക്കും. അത് വായിക്കുമ്പോ കേൾക്കും എഴുതിയിരിക്കുന്ന എന്താണ്, വാരം തുമ്പില്ലാതെ കഴുകി കൃത്യമായിട്ട് എഴുതാനും പറ്റില്ല. അങ്ങനെ എഴുതണമെങ്കിൽ മലയാളം ഷോർട്ട് ഹാൻഡ് പഠിക്കണം, എന്നാ പറ്റും. അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതെ എന്തെങ്കിലും എഴുതി വയ്ക്കുക എന്നുള്ളതല്ല, ആശയം ഒന്നും ഒന്നിലും വ്യക്തമാകത്തില്ല. പിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി, അല്ല അതിന് ശരിവെച്ചിട്ടല്ല. ഒരു ബന്ധവും നടക്കില്ല പരസ്പരം, കാരണം അങ്ങനെ പറയുന്ന ഒരാൾക്ക് എഴുതണമെങ്കിൽ ഷോർട്ട് കണ്ടുണ്ടായാലും അല്ലാതെ എഴുതണമെന്ന്. പിന്നെന്താണ്, അവിടെ നിന്ന് ഇവിടുന്ന് ഓരോ വാക്ക് കുറിച്ചെടുക്കും, ഇത് പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റില്ല. പറയുന്ന എഴുതിയെടുക്കണം, ഷോർട്ട് ഹാൻഡ് ഇല്ലാതെ പറ്റും. ഷോർട്ട് ഹാൻഡ് ഉണ്ടെങ്കിൽ പറ്റും, അവരെഴുതും. പൊതുവെ എല്ലാ ചിന്തകളും ഇങ്ങനെയാണ്, നമ്മളെല്ലാ ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുക, പിന്നെ അതിനെ ഓർമ്മിച്ചു വെക്കുക, പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ പുതിയ പുതിയ കാര്യങ്ങൾ എത്തിച്ചേരുക, ആവശ്യമില്ലാതെ തള്ളിക്കളെ, പിന്നെ സിദ്ധാന്തങ്ങളിൽ എത്തിച്ചേരുക, അതിനൊന്ന് പ്രവൃത്തിയിലേക്ക് പറ്റുകയാണെങ്കിൽ പ്രവൃത്തിയിലേക്ക് പോകും, അല്ല എന്തൊക്കെ ചെയ്യാമുണ്ടോ അത് ചെയ്യുക. അതിനാണ് ഈ പറയുന്നത് ഗ്രഹണം ധാരണം ഊഹം അപോഹം അഭിജ്ഞ അഭിനിവേശം. അതാണ് പഴയ ചിന്താഗതികളെല്ലാം ഈ രീതിയിൽ അപ്പോൾ അങ്ങനെയാണ് ഓരോരോ സിദ്ധാന്തങ്ങളെ എത്തിച്ച്. ഇവിടെ പറഞ്ഞു അഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൃഷ്ടിക്ക് മുമ്പുള്ള പ്രളയം എന്നിടണം. അങ്ങനെ സൃഷ്ടിക്ക് മുമ്പ് നൽകാൻ പാടില്ല. സൃഷ്ടിക്ക് മുമ്പ് നൽകാൻ എന്തുകൊണ്ട് പാടില്ല? സൃഷ്ടിക്കും തുടക്കമില്ല, സൃഷ്ടി അനാദിയാണ്. സൃഷ്ടിക്കും മുമ്പെന്ന് പറഞ്ഞാൽ സൃഷ്ടി ഒരു കാര്യമാണെന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ തുടക്കമുള്ളത്. അനാദി എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തത്. ഞാൻ ആദി വിദ്യതയെ ആദി അതാണ് ആദ്യം. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമാണ്. അപ്പൊ സൃഷ്ടിക്ക് തുടക്കം പറയാൻ പറ്റില്ല. അത് മാത്രമല്ല മുമ്പെന്ന് പറഞ്ഞാൽ വരുന്ന ദോഷം മുമ്പ് എന്ന് പറയും. ഞാൻ ഇപ്പൊ കാണുന്നു, മുമ്പ് കണ്ടിട്ടുണ്ട്, നാളെ കാണാം എന്ന് പറയുമ്പോ മുമ്പെന്ന് പറഞ്ഞാൽ എന്തിനാ പറയുന്നത്? മുമ്പെന്ന് പറഞ്ഞാൽ എന്തിനാ പറയുന്നത്? ഞാൻ ഇപ്പൊ കാണും, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നു, സംസാരിക്കും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പറയും. അപ്പൊ മുമ്പെന്ന് എന്തിനാ പറയുന്നത്? ആലോചിച്ച് പറയും. മുമ്പ് എന്ന് പറയുന്നത് എന്തിനാണ് സാറിന്? അത് നമ്മൾ സാറിന്റെ ഭാഷയിൽ പറയുന്ന കാര്യങ്ങളാണ്. മുമ്പ് എന്നെന്തിനാ പറയുന്നത്? ഭൂതകാലം, ഇപ്പോ എന്ന് പറയുന്ന വർത്തമാന കാലം, നാളെ എന്ന് പറയുന്ന ഭാവി കാലം. കാലത്തെ നമ്മളിങ്ങനെ മൂന്നായി പിരിച്ചാൽ മനസ്സിലാക്കും. ഇപ്പോൾ സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ഭൂതകാലം. സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലം. ഇപ്പൊ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലം അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സൃഷ്ടിക്ക് മുമ്പുള്ള കാലം അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സൃഷ്ടി എന്ന് പറയുന്നതിൽ പെടുന്നതാണ് കാലം. കാരണം ബ്രഹ്മ ഒഴികെ ബാക്കി എല്ലാം സൃഷ്ടിക്കപ്പെടുന്ന കാലദേശങ്ങളെല്ലാം കാലവും ദേശവും എല്ലാം എന്താണ്? കാലവും ദേശവും ഈ സൃഷ്ടിയിലെ ഊടും ഭാവവും എന്ന് പറയും. ആധുനിക ശാസ്ത്രത്തിൽ പറയും ഇതിന്റെ ഫാബ്രിക് എന്ന് പറയും. എന്നുവെച്ചാൽ ഇത് തന്നെ ഊടും ഭാവം. അതാണ് കാലവും ദേശവും. അത് സൃഷ്ടിയുടെ ഭാഗമാണ്. സൃഷ്ടിയുടെ ഭാഗമാണ് എന്ത്? കാലവും ദേശവും. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പ് കാലമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്താ? അത് സൃഷ്ടിയാണ്. അത് സൃഷ്ടിയാണ്. ഇപ്പൊ മുമ്പ് വരാൻ പറ്റും. സൃഷ്ടിയും കൂടെ കാലം കൂടെ സൃഷ്ടിയിൽ ഉൾപ്പെട്ടുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് അങ്ങനെ പറയാൻ പറ്റും. ഇനി കാലം വേറെയാണ്, എങ്കിൽ നമുക്ക് പറയാം അത് സൃഷ്ടിപ്പെടുന്നതല്ല. നൈയായികന്മാരും പറ്റും പറയും കാലം നിത്യമാണ്. അവർക്ക് പറയാം സൃഷ്ടിക്ക് മുമ്പും കാലമുണ്ട്. പക്ഷെ ഇവിടെ അദ്വൈതികൾക്ക് ബ്രഹ്മം അല്ലാതെ ഒന്നിനും നിത്യം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കാലത്തിനും നിത്യം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭൗതികശാസ്ത്രത്തിലും അങ്ങനെയല്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പ് കാലമുണ്ടെന്ന്. കാലദേശങ്ങളൊക്കെ തുടങ്ങുന്നത് ബിഗ് ബാങ്ങിൽ നിന്നാണ്. പ്രപഞ്ച വികാസത്തിൽ നിന്നാണ് കാലദേശങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അതിനും മുമ്പൊന്നും ചിന്തിക്കാതെ പറ്റില്ല, അങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല. ഭൗതികശാസ്ത്രം അതാ പറയുന്നത്, ഫിസിക്സ്. അദ്വൈതം അങ്ങനെയാണോ പറയുന്നത്? എന്താണ് കാലം സൃഷ്ടിയാണ്. അപ്പോ സൃഷ്ടിക്ക് മുമ്പെന്ന് പറയാൻ പറ്റും. പിന്നെ ഈ കല്പം സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ കല്പം എന്ന് എടുത്തിട്ട് ഈ കല്പത്തിന് മുമ്പ് എന്ന് പറയാം. കാരണം അത് പ്രളയമാണ്. അവിടെ കാലദേശങ്ങളെല്ലാം വിലയിച്ചിരിക്കുകയാണ്. അവിടെ എല്ലാം ഉണ്ട്, പക്ഷെ വിലയിച്ചിരിക്കുകയാണ്. അതിനു മുമ്പൊരു സൃഷ്ടി ഉണ്ടായിരുന്നു. അപ്പൊ സൃഷ്ടി അനാദി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് സൃഷ്ടി എന്ന് വെച്ചാൽ ഈ കല്പം, ഈ കല്പത്തിന് മുമ്പുള്ള പ്രളയം, അവിടെ കാലദേശങ്ങളെല്ലാം ഉണ്ട് പക്ഷെ വിലയിച്ചിരിക്കുകയാണ് എന്ന് പറയാം. അവിടെ മായാവിശിഷ്ടനായ ഈശ്വരനിൽ വിലയിച്ചു എന്ന് പറഞ്ഞു. നിർഗുണമായ ബ്രഹ്മത്തിൽ ഒന്നിനും വിലയിക്കാനും പറ്റില്ല, അതിൽ നിന്നൊന്നിനും പുറത്തു വരാനും പറ്റില്ല. കാരണം നിർഗുണമാണ്, നിർവികാരമാണ്. പക്ഷെ മായാവിശിഷ്ടനായ, മായാവിശിഷ്ടൻ എന്ന് പറഞ്ഞാൽ മായയോടുകൂടിയ ഒരു ഈശ്വരനുണ്ടായ ഈശ്വരൻ എല്ലാത്തിനും എല്ലാത്തിനും അതിൽ ലയിക്കാനും പറ്റും. അതിൽ നിന്ന് എല്ലാത്തിനും പ്രകടമാകാനും പറ്റും. അത് പ്രകടമാകുമ്പോൾ കാലദേശങ്ങളെല്ലാം നമുക്ക് പ്രകടമാകും, നമ്മളും പ്രകടമാകും. എന്നുവെച്ചാൽ ജീവന്മാർ വിലയിച്ചിരിക്കുമ്പോൾ അവിടെ എല്ലാം വിലയിച്ചിരിക്കും. അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പെന്ന് എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കല്പത്തിന് മുമ്പുള്ള എന്താണ് പ്രളയം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രളയകാലം എന്ന് വെച്ചാൽ അവിടെ കാലമുണ്ട്. പ്രളയകാലം എന്ന് പറയാറുണ്ട്. ഏതിനെ പറഞ്ഞു? എന്തോ എന്തോ കുഴപ്പം പറയാനുണ്ടോ? പറയുന്നതിന് കൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ആ പറഞ്ഞു അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറയുന്ന അബദ്ധമാണ്. എന്തുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പെന്ന് പറയുന്നത് എന്തുകൊണ്ട് അബദ്ധമെന്ന് പറയുന്നു? സൃഷ്ടിക്ക് മുമ്പെന്ന് പറയുന്നത് അബദ്ധമെന്ന് എന്തോ തുടക്കമില്ലാത്തതുകൊണ്ട് മുമ്പെന്ന് പറഞ്ഞാൽ അബദ്ധമാകും. പറയുന്നതെന്ന് മനസ്സിലാകുന്നു. ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്, പറയുന്നു ഞാൻ പറഞ്ഞൊന്നുമല്ല പറയുന്നു. ഞാൻ പറയുന്ന ഓരോന്നും ഓരോ പോയിന്റുകളാണ്, അതങ്ങനെ തന്നെ മനസ്സിലാക്കും. വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞാകത്തില്ല, പറഞ്ഞില്ലേ നേരത്തെ, പറഞ്ഞില്ലേ ഗ്രഹണം അത് നടക്കുന്നില്ല, ഗ്രഹണം നടക്കുന്നു. അപ്പൊ അതാണ് ചോദ്യം, വേറെ എന്തെങ്കിലും മനസ്സിലായോന്ന് അറിയാനാണ് ചോദിക്കുന്നത്. ചോദ്യം വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്, ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യം. മുമ്പെന്ന് പറഞ്ഞാൽ കാലത്തെ പറയും, ഭൂതകാലത്തെ. സൃഷ്ടിക്ക് മുമ്പ് അങ്ങനെ ഒരു ഭൂതകാലമില്ല. എന്തുകൊണ്ട് ഭൂതകാലമില്ല? കാലം സൃഷ്ടമാണ്, കാലവും സൃഷ്ടിയാണ്. എന്തുകൊണ്ട് കാലവും സൃഷ്ടിയെന്ന് പറയുന്നു? എന്തുകൊണ്ടാണ് കാലം സൃഷ്ടിയെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞാണ് അത് തന്നെ പറയണം. എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാണ്, നോക്കേണ്ട. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുന്നു, അതൊന്നും എഴുതില്ല, കാരണം പകുതിയില്ല എഴുതാൻ പറ്റില്ല, എഴുതിയിട്ടില്ല അവിടെ. ചോദ്യം എന്തായിരുന്നു? ഞാൻ ചോദിച്ചത് ആണ് ചോദിച്ചത്. ഇപ്പൊ ഞാൻ ചോദിച്ചെന്താണ്? അന്ന സ്ലോവാണ്, മങ്ങി മങ്ങി മങ്ങി കത്തുന്നുണ്ട്, വോൾട്ടേജ് തീരെ കുറവ്. എന്താ പ്രശ്നം? വോൾട്ടേജ് മങ്ങി മങ്ങിയ പ്രകാശം. കാലത്തെയും കാര്യമെന്ന് പറഞ്ഞ എന്തുകൊണ്ട്? ഞാൻ കൃത്യമായി പറഞ്ഞാണ് അത് പറയുന്നുണ്ട്, വേറെ എന്തൊക്കെ പറയും? അവിടെ എഴുതി വെച്ചതൊന്നും ഞാൻ പറഞ്ഞാ എന്താ പറഞ്ഞത്? അവിടെ പറഞ്ഞില്ലേ പാലം തുമ്പൂല എഴുതി വെച്ച് പറഞ്ഞാൽ ഞാൻ ചോദിച്ചതിന് ഉത്തരവാദിത്തം. വീണ്ടും ഈ പറയുന്ന റെക്കോർഡിംഗ് പലവണ കേട്ടുകഴിഞ്ഞാൽ കുറച്ചെങ്കിലും മനസ്സിലാവും. ആ പലവണ കേൾക്കേണ്ടി വരും. ആ കേൾക്കുമ്പോ എന്താണ് ഒരു പ്രശ്നം? അത് ഞാൻ പറഞ്ഞുതരാം. കേൾക്കുമ്പോ എന്താ പ്രശ്നം? കേൾക്കുമ്പോ മനസ്സവിടെ ഇരിക്കത്തില്ല, വേറെ എവിടെയെങ്കിലും വരും. റെക്കോർഡിംഗ് എന്താണ്? ഈ റെക്കോർഡിംഗ് മുഴുവൻ തീരുമ്പോഴാണ് മനസ്സിലാകുന്നു. ക്ലാസ് കഴിഞ്ഞു മനസ്സിൽ കേൾക്കുന്നതിന് ഇരിക്കത്തില്ല. ആണോ അല്ലയോ? റെക്കോർഡ് ചെയ്യുമ്പോ എട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ചിന്ത വരെ ഇടയില്. സാധാരണ അങ്ങനെയാണ്, നമുക്ക് ചിന്തിക്കാൻ മറ്റൊരുപാട് വിഷയങ്ങളുണ്ടെങ്കിൽ എനിക്കും പറ്റാറുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല പറ്റും. ചിന്തിക്കാൻ വേറെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഓ റെക്കോർഡിംഗ് ഞാൻ കേൾക്കാറുണ്ട്. റെക്കോർഡിംഗ് എന്റെ അല്ല, വേറെ പല വിഷയങ്ങളെ സംബന്ധിച്ചു. ഞാൻ എനിക്ക് എന്തെങ്കിലും വേറെ ചിന്തിക്കാൻ വിഷയമുണ്ടെങ്കിൽ മനസ്സവിടെ നിൽക്കത്തില്ല. മനസ്സ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ റെക്കോർഡിംഗ് ഓഫ് ചെയ്യും, പിന്നെ ഞാൻ കേൾക്കത്തില്ല. ചിന്തിച്ചു തീർന്നതിന് ശേഷം തിരിച്ചു വന്ന് അത് കഴിഞ്ഞല്ലോ കേട്ടു. അപ്പോഴേ മനസ്സവിടെ ഈ മനസ്സ് വേറെ വലിച്ചുകൊണ്ട് പോകും. എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങൾ തന്നെ ഇതൊക്കെ. പക്ഷെ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണെങ്കിലും പിന്നെ എല്ലാവർക്കും ഉള്ള വിശേഷിച്ചുള്ള പ്രശ്നം എന്താണ്? പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കും എനിക്കും എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. എന്നാ പിന്നെ ഓരോരുത്തരുടെയും പ്രശ്നം എന്താ? വിശേഷിച്ചുള്ള പ്രശ്നം എന്താ? ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല. ഇതിനൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. അല്ല, മനസ്സെന്ന് പറയുന്നത് ആർക്കും പ്രത്യേകിച്ച് മനസ്സൊന്നുമില്ല, എല്ലാവരുടെ മനസ്സും ഒരുപോലെ തന്നെ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിയില്ല. നമ്മുടെ അനീഷ് ഒരുപാട് ജോലിയിടുകയും മനസ്സിലായി. അനീഷിന്റെ മനഃശാസ്ത്രം ഞാൻ പറയാം, ഒരുപാട് ജോലിയുണ്ട്, ഓടി ഇടന്ന് ചെയ്യും, പക്ഷേ ഒരിടത്തും മനസ്സിൽ കിട്ടും. ശരിയാണോ? അല്ലേ, അത് ഓടി നടക്കുന്ന പ്രവൃത്തിയിലായിരുന്നു. മനസ്സെവിടെ നീങ്ങണം? ഒരു ഇതാണ് കുഴപ്പം. അഗ്രത്തിലൊക്കെ മനസ്സ് വാല പഠിക്കുന്നതാണ് കുഴപ്പം. ഇതൊക്കെ ഇവിടെ വരുന്ന ഭക്തന്മാരടുത്ത് പറ അവര് വിചാരിക്കും ഈ സ്വാമി എന്താ മനസ്സെപ്പോഴേതോ അഗ്രത്തിയിരിക്കണം, പാവങ്ങൾ വിചാരിച്ചിട്ട് പോകും. അല്ലാന്നുള്ള കാര്യം സ്വാമിക്കെന്നെ അറിയാം. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സ് പ്രവൃത്തിയിലിരിക്കണം. മനസ്സിലായോ? ആ പ്രവൃത്തിയും മനസ്സ് അതെങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ നമ്മളത് ക്രമേണ ശീലിച്ചെടുക്കണം. കുറെ പരിചയം ആവശ്യമാണ്. ആ പ്രവൃത്തിയിൽ മനസ്സ് നിൽക്കണം. എന്താ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് അതിനാണ് പറയുന്ന അവേർനെസ്സും. ആ ചെയ്യുന്ന ഇപ്പൊ ഞാനിവിടെ ഇത് സംസാരിക്കുമ്പം സാന്ദർഭികമായി ഞാൻ വേറെ എന്തെങ്കിലും ഒന്നിലേക്ക് എന്റെ മനസ്സ് പോയാൽ ഉടനെ ഞാൻ പറയുന്നത് പരസ്പര ബന്ധമില്ലാതെ തെറ്റിപ്പോകും. എനിക്ക് തുടർച്ചയായിട്ട് പറയാൻ പറ്റില്ല, ഞാൻ മുമ്പ് പറഞ്ഞ എനിക്ക് ഓർമ്മിക്കാൻ കഴിയില്ല, ആകെ കുഴപ്പമാകും. ഇപ്പൊ നമ്മള് 24 മണിക്കൂറും നമുക്ക് പ്രവർത്തിക്കാം. പ്രവർത്തിക്കുമ്പം നമ്മുടെ മനസ്സ് ആ പ്രവൃത്തി നീക്കണം. നമ്മുടെ മനസ്സ് പ്രവൃത്തി നീക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഞാൻ എന്താണ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം എനിക്ക് വേണം. ഞാൻ എന്താണ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം എനിക്ക് വേണം. ഇന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ പാകമാണ് ചെയ്യുന്നതാണെങ്കിൽ അത് തുടക്കം വരും. പച്ചക്കറി അരിയണമെങ്കിൽ അരിയുന്നു എന്നുള്ള ബോധത്തോടുകൂടി അരിയണം. എന്റെ മനസ്സവിടെ നിൽക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അരിയുമ്പം അതിന്റെ കൂട്ടത്തിൽ തവള അരിയും മുഴുവൻ അരിയും എന്ത് കിട്ടിയാലും വരും. കാരണം മനസ്സവിടെ എന്താ ചെയ്യുന്നത്? അപ്പൊ ചിന്തിച്ചോണ്ടിരിക്കുന്നത് വേറെ എവിടത്തേക്കും കാര്യമായിരിക്കും. ആ പ്രവൃത്തിയെ കുറിച്ച് തന്നെ ചിന്തിക്കണം, ഞാൻ എന്താ ചെയ്യുന്നു എന്നുള്ളത്. ഇത് നമ്മളെപ്പോഴും എല്ലാ സമയവും അങ്ങനെ പ്രവൃത്തിയിൽ നമ്മുടെ മനസ്സ് നിൽക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ എപ്പോഴും നിൽക്കത്തില്ല. പക്ഷേ എന്ത് ചെയ്യണം? നമ്മള് കൂടുതൽ സമയം നിർത്താൻ ശ്രമിക്കണം. അത്രേ പറ്റൂ. ഒരാൾക്ക് ഫുൾ ടൈം മനസ്സിനെ പ്രവൃത്തി നിർത്താൻ ആർക്കും പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. പക്ഷെ കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സ് നിർത്തണം കൂടുതൽ സമയം. പിന്നെ സംഭവിക്കുന്ന എന്താണ്? നമ്മൾ നിരന്തരം ചെയ്യുന്ന വളരെ നമുക്ക് പരിചയമുള്ള പ്രവൃത്തിയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സ് ആ പ്രവൃത്തിയിൽ നിന്നു വരത്തില്ല. നിരന്തരം ചെയ്യുന്ന പ്രവൃത്തിയാകുമ്പോൾ മനസ്സവിടെ എത്തി. കാരണം മനസ്സ് നിൽക്കാതെ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, അതുകൊണ്ടാണ്. എന്നാലും ആ പ്രവൃത്തിയുടെ പ്രാധാന്യം അനുസരിച്ച് നമ്മുടെ മനസ്സ് അവിടെ നിർത്തണം, അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കണം, മറ്റൊന്നും ചിന്തിക്കാതെ ആ ഒരു ശീലം വളർത്തി വളർത്തി വളർത്തി നമ്മൾ തറയാണ് തുടങ്ങിയണമെങ്കിൽ അതിന് അതിന് മനസ്സിലാക്കണം. എന്താ ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ബോധം നമുക്ക് വേണം. ഞാനിപ്പോ എന്താ ചെയ്യുന്നത് ആ ബോധം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ തറ തുടയ്ക്കുന്നു, എവിടെയെങ്കിലും വൃത്തികേട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ മനസ്സവിടെയാണെങ്കിൽ ആ വൃത്തികേട് നമ്മൾ കാണത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും, കാരണം നമ്മുടെ മനസ്സവിടെയല്ല. ക്ലീനായോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. പച്ചക്കറി അരിയുന്നു, അതെങ്ങനെ ശരിയായിട്ടൊന്നും മാറില്ല. നമ്മുടെ മനസ്സ് നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ, നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതറിയാൻ നമുക്ക് ഏറ്റവും നല്ല ഒരു വഴിയുണ്ട്. എന്താണ് വഴി? അതറിയാൻ നല്ലൊരു വഴിയുണ്ട്. അതായത് ഇപ്പൊ അരമണിക്കൂർ പച്ചക്കറി അരി, അത് കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, അരമണിക്കൂർ ഞാൻ എന്താ ചെയ്തത്? ഓർമ്മാണത്തിൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും എന്തൊക്കെയാ ചെയ്തത്. അതാണ് മനസ്സിലിക്കാത്തതിന്റെ കുഴപ്പം. ഓരോ പ്രവൃത്തിയും ചെയ്തതിനു ശേഷം നമ്മളൊന്ന് പിറകിലോട്ടൊന്ന് ചിന്തിച്ചു പോകും, ഇത്ര സമയം ഞാൻ എന്തൊക്കെ ചെയ്തു. ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട് കൃത്യമായിട്ട്, എന്നുവെച്ചാൽ എന്റെ ക്രമത്തിൽ ഓർമ്മ. ഓർമ്മിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്റെ മനസ്സവിടെ, ഓർമ്മിക്കാൻ കഴിഞ്ഞെങ്കിൽ മനസ്സവിടെ. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം പല പ്രവൃത്തികളിൽ ശ്രദ്ധിക്കാൻ പറ്റും. നമ്മളെ ശ്രദ്ധ പലയിടത്തായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. അതും കഴിയും, ഒന്നിനു മാത്രമല്ല, പലതിലും ഒരേ സമയം ശ്രദ്ധിക്കാം. ആ ശീലം വളർത്തിയെടുത്തു കഴിഞ്ഞു. എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഓർക്കാൻ പറ്റും. ഞാൻ ഇത്ര സമയം ഇന്ന പ്രവൃത്തി ചെയ്തു, അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് ഓർക്കാൻ കഴിയും. വേറൊരു പ്രവൃത്തിയെ കുറിച്ച് അതുപോലെ ഓർക്കാൻ കഴിയും. അപ്പൊ ഓർക്കുക എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ എന്നെ ചെയ്തതെന്ന് ഓർത്താൽ പോരാ, ക്രമമായിട്ട് ഓർക്കണം. പച്ചക്കറി അരിയുന്നു, ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുത്തു, എങ്ങനെയാണ് അരിഞ്ഞത്, അരിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, എപ്പോഴാണ് അത് കഴുകിയത്, കഴിയപ്പോ അതിലെന്തൊക്കെ വേണ്ടാത്ത സാധനങ്ങൾ ഞാൻ കണ്ടു, എന്തൊക്കെ മാറ്റി, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ക്രമമായിട്ട് ഓർക്കാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ മനസ്സ് ആ പ്രവൃത്തിയിൽ നിന്നു എന്നാണ്. അങ്ങനെ ഏകാഗ്രത വേണ്ട പ്രവൃത്തികൾ മനസ്സ് അതിൽ നിർത്തി ചെയ്ത് ശീലിക്കും. ആർക്കും ശീലിച്ചെടുക്കാൻ പറ്റിയൊരു കാര്യം. അപ്പോ അതുകൊണ്ടുള്ള ഗുണം എന്താണ്, നമ്മള് നമ്മളാ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ കാര്യം വളരെ നീറ്റായി ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ദിവസം നമ്മുടെ താഴത്തെ അടുക്കളയിൽ കയറി നോക്കി, ഒരു പാകം ചെയ്യുന്ന അടുക്കള ഒരു ദിവസം കയറി നോക്കി, നോക്കിയപ്പോ അതിന്റെ മൂലയ്ക്ക് അട്ട ചേർത്ത് കിടക്കുന്നു. എന്തുകൊണ്ട്? അത് കാണുന്നില്ല, കാരണം മനസ്സവിടെ നിൽക്കുന്നില്ല, പ്രവർത്തിക്കുന്നു. ഒരാളെല്ലാ ദിവസവും വരെ പാകം ചെയ്യുന്ന സമയം ഒരു മാസമാണ്, ഒരു മാസമാണ്. അലമാരിയിൽ പോകുമ്പോ എന്താണ് എക്സ്പയർ ചെയ്ത് ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് സാധനങ്ങൾ പൂത്തുപൂത്തിരിക്കുന്നു. എന്തുകൊണ്ട്? ഇതൊന്നും മനസ്സ് വരുന്നില്ല. മനസ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരട്ട ചത്തിട്ട് നമ്മൾ എന്ത് എടുത്തും കളയും, മനഃപൂർവ്വം. പഴകിയിരുന്ന സാധനം എന്ത് ചെയ്യും? നമ്മൾ എടുത്ത് കളയും. പക്ഷെ മനസ്സവിടെ ഇല്ല, എന്നല്ല ജോലിയും ചെയ്യുന്നു. ഇത് നമ്മുടെ ഒരു മനസ്സിന്റെ പ്രശ്നമാണ്. ഇനി ഒരാളുടെ മുറിയിലേക്ക് കയറി നോക്കുക. മുറിയിൽ കയറി നോക്കി കഴിഞ്ഞാല് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചു പോയാൽ കുറെ പുസ്തകങ്ങൾ തറയിൽ, കുറെ കട്ടിലിൽ, കുറെ തുണികൾ ചുറ്റി കൂട്ടി ഒരു മൂലയില് ഇങ്ങനെയൊക്കെ കിടക്കണമെന്ന് വെച്ചാൽ എന്റെ അർത്ഥം ഇയാളുടെ മനസ്സ്, ഇയാളുടെ 24 മണിക്കൂർ ഈ മുറി ജീവിക്കുന്നുണ്ടെങ്കിലും ഈ മുറിയിലല്ല. ഞാൻ കണ്ടിട്ടുള്ളതാണ്, അവരുടെ മനസ്സാ മുറിയിലേ അല്ല, ഒരു കോൺസെൻട്രേഷനും മനസ്സിലും അച്ഛനും നമ്മളെ മുറിക്കാതെ കഴിഞ്ഞിട്ട് പരിസരത്തോടെ നിരീക്ഷിക്കുക. എല്ലാ അലങ്കാരമായി കിടക്കുന്നുണ്ട്. എന്താണ് മനസ്സവിടെ? ഇവിടെ പലരും, ഇവിടുത്തെ പല ആൾക്കാരും അടുത്ത് വരുമ്പോ അവരുടെ ഡ്രസ്സിന് സ്മെല്ല് അവർക്കറിയാൻ പറ്റും. എന്തുകൊണ്ട് ഡ്രസ്സിന് സ്മെല്ല് വരുന്നത്? ഇത് കഴുകുന്നു കഴുകുന്നില്ല എന്നുള്ള ബോധം പോലും ആൾക്കാർക്കില്ല. അവരൊക്കെ ജീവിക്കുകയാണ്. ഇനി കഴിയേണ്ടി വന്നാൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ കഴിയും. അതുവരെ ബാക്കിയുള്ളവർ ഈ സ്മെല്ല് സഹിക്കും. മനസ്സ് നിൽക്കാത്തതുകൊണ്ടാണ് മനപ്പൂർവ്വം ഉണ്ടാക്കുക. മനസ്സ് നിൽക്കുക, അതാണ് പ്രശ്നം. അപ്പോ എപ്പോഴും മനസ്സെല്ലാത്തിനും നിൽക്കുന്ന വെച്ചില്ല, പക്ഷെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെങ്കിലും നമ്മുടെ മനസ്സ് നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കുറച്ച് നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പൊതുകാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി, നമുക്ക് അറിവ് ശ്രദ്ധിക്കാൻ പറ്റില്ലാന്ന്. ബഹു കാര്യങ്ങളുണ്ട്, അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് അവരവരുടെ കാര്യം ശ്രദ്ധിക്കാം. അവരുടെ മുറി കയറുമ്പോൾ ഒരാടകം കെട്ടിയൊക്കെ കാണുന്നത് എന്തുകൊണ്ടല്ല? അവർ താമസിക്കുന്ന ഇടത്തെ കുറിച്ച് അവർക്ക് ബോധമുണ്ട്. അതാണ് പ്രശ്നം, അതാണ് ഗ്രഹണം ശരിയാകുന്നത്, അവയർനെസ് ശരിയാകുന്നത്.